സത്കർമ്മ സൂചകോ നൂനം ജ്ഞാനയജ്ഞ സ്മൃതോ ബുധൈ ശ്രീമദ് ഭാഗവതാലാപ സതുഗീത ശുകാദിഭിഹ്. ഏഷു യജ്ഞേഷു പ്രധാനഃ ജ്ഞാനയജ്ഞഃ സഹ സത്കർമ്മ സൂചകഃ യത് ഭവതേ ആകാശവാണ്യ ഉപദിഷ്ടഃ സഹ ജ്ഞാനയജ്ഞഃ സ ഏവ സത്കർമ്മ സൂചകഃ മാർഗഃ സത്കർമ്മ സൂചകഃ യജ്ഞഃ ബുധൈഹി സ്മൃതഃ. കോയം സത് ജ്ഞാനയജ്ഞോ നാമ ഇതി ചേത് ശ്രീമദ് ഭാഗവതാലാപഃ. ശ്രീമദ് ഭാഗവതം അസ്തി കില തസ്യ ആലാപഃ സ ഏവ ശുകാദിഭിഹ് ഗീതഃ. ശുകാദിഭിഹ് ശ്രീമദ് ഭാഗവത പുരാണം ആലാപിതം സഹ പുനഃ ആലാപിതവ്യഃ സ ഏവ ജ്ഞാനയജ്ഞഃ ഇതി കഥ്യതേ.